ഗുണവും വൃദ്ധിയും. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. ആ ഈ എന്നിരിക്കുന്നിടത്ത് ഗുണം വന്നിട്ട് ഏതൊരു ആ ഊന്നിരിക്കുന്നിടത്ത് ഗുണം വന്നിട്ട് അതുപോലെ തന്നെ ആ എന്നിരിക്കുന്നിടത്ത് വൃദ്ധി വന്നിട്ട് ആ എ ഇരുന്നാലും ആ ഐ ഇരുന്നാലും വൃദ്ധി വന്നിട്ട് ഐ എന്ന് വരും. അതുപോലെ ആ ഓ ഔ രണ്ടും ഇരുന്നാലും വൃദ്ധി വന്നിട്ട് ഔ എന്ന് വരും. സ്ഥാനികൾ പോയിട്ട് അവിടെ ആദേശമായി വരുന്നത് ആ ഈ എന്നുള്ളടത്ത് എ. ഇത് ഇത് എപ്പോഴും ആവശ്യമുള്ളതാണ്, ഉറപ്പിരിക്കുന്നു. ആ ഈ എന്നുള്ളടത്ത് എ വരുന്നു, ആ ഊ എന്നുള്ളടത്ത് ഓ വരുന്നു. അതുപോലെ തന്നെ പൂർവ്വത്തിൽ ആ ഹ്രസ്വമാകാം, പൂർവ്വത്തിൽ ദീർഘമാകാം, രണ്ടും ആകാം. ആ എ ആ ഐ അങ്ങനെ ഇരുന്നാലും ഐ തന്നെ വരും. ആ ഓ ആ ഔ അങ്ങനെ ഇരുന്നാലും ഓ തന്നെ വരും. ഇതാണ് നമ്മൾ ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അതിൽ ഗുണവൃദ്ധികളിൽ വ്യത്യാസം വരുന്ന എന്താണ്? ആ ഋ എന്നിരുന്നു കഴിഞ്ഞാൽ എന്തുവരും? ഗുണം വരുമോ വൃദ്ധി വരുമോ? ഉറപ്പാണോ? ഗുണം വരുമോ വൃദ്ധി വരുമോ? ചോദ്യത്തിന് ഉത്തരം പറയണം. വൃദ്ധി. പിന്നെ ഇനി എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഗുണം ഏത് വരുമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയണം. ഗുണം രണ്ടും വരും, അതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ആ എറ് നിരന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഗുണവും വരും, വൃദ്ധിയും വരും. ഇതാണ് പ്രത്യേകം മനസ്സിലാക്കുന്നത്. കാരണം ഗുണം വിധിക്കുന്ന സൂത്രം എന്താണ്? ഒരു സാമാന്യ സൂത്രമാണ്. ആ എറുന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ആ ഗുണപ്രകാരം ഗുണം വരും. ഗുണം വരുമ്പോൾ അവിടെ സ്ഥാനസ്വാമ്യം കിട്ടാത്തതുകൊണ്ട് നമ്മൾ അതിനോടുകൂടി എന്ത് ചേർത്തു? രേഹത്തെ ചേർത്തു. അപ്പോൾ ഗുണം വരുമ്പോൾ നമ്മളവിടെ അരുപയോഗിക്കുന്നു. അത് ഗുണം വരുന്നതിൻ്റെ ഉദാഹരണം. അതേപോലെ തന്നെ ഇവിടെ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതിയല്ലോ ഉദാഹരണം. ഇതാണ് നമ്മൾ പദാന്ത സന്ധി ആയതുകൊണ്ടാണ് നമ്മൾ വേറെ ഉദാഹരണം എഴുതിയത്. ച ഹൃദയം നിരുന്നു. ആ അറു എന്നാണ് അവിടെ ഇരുന്നത്. ഗുണം വന്നു. ഗുണം വന്നു കഴിഞ്ഞാൽ സ്ഥാനസ്വാമ്യം ഇല്ലാതുകൊണ്ട് നമ്മൾ രാ പരത്തിൽ വെച്ചിട്ട് ആദേശം ചെയ്തപ്പോൾ അരെന്നു വന്നു. മറ്റൊരു ഉദാഹരണം എഴുതിയവിടെ പോയി. ഇവിടെ ഇവിടെ ഇവിടെ ഞാൻ നോക്കും. ഇവിടെയും അത് തന്നെ ആ അറിവ് തന്നെ ഇരിക്കുന്നു. ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ എന്താ വന്നത്? അപ്പൊ ആ അറിവ് നിന്നിരുന്ന ഗുണം വരുമോ വൃത്തി വരുമോ? രണ്ടും വരും. ഈ ഉത്തരവാണ് കിട്ടേണ്ടത്. ആ അറിവ് നിന്നിരുന്നു കഴിഞ്ഞാൽ ഗുണവും വരാം, വൃദ്ധിയും വരാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. എവിടെ ഗുണം വരും, പിന്നെ എവിടെ വൃത്തി വരും എന്നുള്ളതാണ്. അപ്പോൾ ഗുണം വിധിക്കുന്ന സൂത്രം സാമാന്യമാണ്. അതുകൊണ്ട് പൊതുവേ വരേണ്ടത് ഗുണമാണ്. പക്ഷെ അതിൻ്റെ അപവാദമായിട്ടൊരു സൂത്രമുണ്ടെങ്കിൽ അതിൻ്റെ അപവാദമായിട്ട് വൃദ്ധിയും വരാം. അതാണ് രണ്ടാമത് പഠിച്ച സൂത്രം. ഉപസർഗാദ് വൃതിധാതു. അവിടെ ഒന്ന് രണ്ട് നിമിത്തങ്ങളോടുകൂടി പറഞ്ഞു. പൂർവ്വത്തിൽ ഉപസർഗം വേണം, ഉപസർഗത്തിൻ്റെ അവസാന അകാരം വേണം, പരത്തിൽ ഋകാരം വേണം, അത് ഋകാരം ആദിയിലുള്ള ധാതുവിൻ്റെ ഒരു രൂപം വേണം അവിടെ. ഇതെല്ലാം പറഞ്ഞു. അങ്ങനെയെല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ ഗുണത്തെ ബാധിച്ചിട്ട് അവിടെ എന്തുവരും? വൃദ്ധിയും വരും. ആര് വരും? ഗുണം വരുന്നിടത്ത് അരുവരും, വൃദ്ധി വരുന്നിടത്ത് ആര് വരും എന്നുള്ള വ്യത്യാസമാണ് ഇവിടെ സംഭവിക്കുന്നത്. പൂർവ്വത്തിലും പരത്തിലും എന്തായിരിക്കും? ആയും വരും ആയിരിക്കും. രണ്ട് സ്ഥലത്ത്. പക്ഷെ ആദേശത്തിൽ വ്യത്യാസം വരും. ഒരിടത്ത് അരു വരുന്നു, അരു കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇത് ഇവിടെ ഗുണം വന്നതാണ്. ആര് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇത് വൃദ്ധി വന്നതാണ്. സ്ഥാനികൾക്ക് വ്യത്യാസമില്ല, പൂർവത്തിൽ അകാരവും പരത്തിൽ ഇകാരവും തന്നെ. പിന്നെ ആ ഗുണഹാന്ന് പറഞ്ഞപ്പോൾ ഇത്രേ പറഞ്ഞുള്ളൂ, അവർണത്തിന്റെ പരത്തിൽ അച്ചുവീണ് ഇത്രേ പറഞ്ഞുള്ളൂ. ഉപസർഗാർദ്ധി ധാതു എന്ന് പറഞ്ഞപ്പോൾ ആ നിമിത്തങ്ങൾ കുറച്ച് മാറ്റി പറഞ്ഞു. പക്ഷെ സ്ഥാനി എന്ന് പറയുന്നതിന് വ്യത്യാസമില്ല, ആയും ഋതും തന്നെ. ഇപ്പൊ ഇത് പ്രത്യേകം ധരിച്ചിരിക്കുന്നു. അകാരത്തിന്റെ പരത്തിൽ ഋകാരം വന്നു കഴിഞ്ഞാൽ സാമാന്യമായ രീതിയിൽ ഗുണം വരും. പക്ഷേ അതിനെ അപവാദമായി ഈ ഒരു സൂത്രമല്ല, പല സൂത്രങ്ങളും അങ്ങനെ അപവാദമായി പല സൂത്രങ്ങളും പ്രവർത്തിക്കുമ്പോൾ അവിടെ വൃദ്ധി വരാം. ഇനി മറ്റെന്തെങ്കിലും വേണമെങ്കിൽ അത് വരാം. ഏത് സംഭവിക്കും? വൃദ്ധി മാത്രമല്ല, വേറെയും പല കാര്യങ്ങളും വരും. ഇതറിഞ്ഞ് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടവിടെ രേഖത്തെ കൂടെ കൂട്ടുപിടിച്ച് എന്തുകൊണ്ട് കാരണമാണെങ്കിൽ സ്ഥാന സമയമില്ല. അതുകൊണ്ട് ഉരണ്ടപരഹ പറഞ്ഞു. അങ്ങനെ വരുന്നിടത്ത് സ്ഥാനസാമ്യത്തിന് വേണ്ടി അകാരത്തിൻ്റെയോ ആകാരത്തിൻ്റെയോ ഇകാരത്തിൻ്റെയോ ഈകാരത്തിൻ്റെയോ ഉകാരത്തിൻ്റെയോ ഊകാരത്തിൻ്റെയോ ഫലത്തിൽ രേഖം വയ്ക്കാം എന്നുണ്ട്. അണ്ണെന്ന് പറയുന്നതിൽ ഇതെല്ലാം ഉൾപ്പെടും. ഹ്രസ്വദീർഘങ്ങൾ ആ ഈ ഊ മൂന്നിൻ്റെയും ഹ്രസ്വദീർഘങ്ങൾ ഉൾപ്പെടും. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എന്താണ്? ഋകാരത്തിന്റെ സ്ഥാനത്ത് വരുമ്പോഴെന്നാണ് പറഞ്ഞത്. ഋകാരത്തിന്റെ സ്ഥാനത്ത് അണ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറുക്ക് സംശയം വരാൻ. ഋകാരത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത് വെറും ഋകാരത്തിന്റെ സ്ഥാനമല്ലല്ലോ. ഇവിടെ സ്ഥാനി എന്ന് പറയുന്ന രണ്ടുണ്ടല്ലോ, ആയും ഋവും ഉണ്ടല്ലോ. അപ്പൊ ഇതിനെ എങ്ങനെ ഋകാരത്തിന്റെ സ്ഥാനം എന്ന് പറയാൻ പറ്റും? അത് ദോഷമില്ല. കേവലം ഒരു കാലം ഇരുന്നാലും ശരി, അവിടെ രണ്ട് സ്ഥാനി വന്നാലും ശരി. ഇവിടെ ഒരു ഋകാരം സ്ഥാനിയായിട്ടുണ്ട്. അതുകൊണ്ട് ഋവിന്റെ സ്ഥാനത്തിൽ ഇപ്പോൾ ആ വിധിച്ചു കഴിഞ്ഞാലും അവിടെ രപരമാകും. അല്ല, ഇനി ആയും ഋവ് ഇരിക്കുന്നിടത്ത് ആ വിധിച്ചു കഴിഞ്ഞാലും അവിടെ രപരമാകും. ഇവിടെ എന്താണ്? ആയും ഋവും രണ്ട് സ്ഥാനികളാണ്. ഋകാരത്തിൽ മാത്രമല്ല ഇവിടുത്തെ സ്ഥാനി, രണ്ടുണ്ട്. രണ്ടുള്ളപ്പോഴും അത് ഋകാരം ഇവിടെ സ്ഥാനിയാണല്ലോ, അതുകൊണ്ട് വേറൊരു സ്ഥാനി ഉള്ളതുകൊണ്ട് ദോഷമില്ല. അവിടെയും രപരമായി വരും. ഋകാരം മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ പിതൃശബ്ദ ഋകാരം, അതിന് പഞ്ചമിയിലും ഷഷ്ടിയിലും ഊ വിധിക്കും. ഊ അവിടെയും രപരം വരും, ഉരന്ന് വരും. അതാണ് നമ്മൾ ഇവിടെ ഉഹു എന്ന് വന്നത്. പിന്നെ വേറെ സൂത്രങ്ങൾ പ്രവർത്തിക്കും ഇവിടെ. കേവലം ഋവിന്റെ സ്ഥാനത്ത് ആ ഈ ഊ ഏത് വിധിച്ചാൽ അവിടെയും രപരം വരും. അല്ല, രണ്ട് സ്ഥാനികളുണ്ടെങ്കിലും അവിടെ രപരം വരും. മറ്റു ഉദാഹരണം ഇനി നമ്മൾ പഠിക്കും. അതല്ലേ, അതുകൊണ്ടാണ് ഇപ്പോൾ ഋകാരാന്തം ആയ ശബ്ദം പഞ്ചമിയിൽ വന്നപ്പോൾ ഊഹുന്നങ്ങനെയായി. കാരണം ഋവിനവിടെ ഊ വിധിച്ചു, അത് ഉരന്നു മാറി. അതാണ് ഗുരുഹു അല്ല പിതുഹു എന്നായത്. പിതുഹു എന്ന് വരാൻ കാരണമാണ്. അപ്പോൾ ഇവിടെ ഇത്രയും മനസ്സിലാക്കി വയ്ക്കണം പ്രധാനമായിട്ട്. ആ ഋതം നിരുന്നു കഴിഞ്ഞാൽ സാമാന്യമായ ഗുണം വരും, വിശേഷ വിധിയായിട്ട് വൃദ്ധി വരും, നിങ്ങളുടെ രപരമാണ്. നമ്മൾ പുരൻരപര പറഞ്ഞപ്പോൾ പറഞ്ഞു, അവിടെ വൃത്തിയിൽ എഴുതിയിട്ടുണ്ട്, ഋതി ത്രിംശത സപ്ഞായിത്യുക്തം തസ്ഥാനേയോ അൺ എന്നെല്ലാം പറഞ്ഞു. ഋ എന്ന് പറഞ്ഞാൽ 30 ഭേദം. അത് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഹ്രസ്വം ദീർഘം കൊടുത്തു. പക്ഷെ റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിനെ എടുക്കാം. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് വർണ്ണയോറം ഇത സാവർണ്യം അച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റ് എന്നിരിക്കുന്നിടത്ത് വിധിക്കുന്ന കാര്യങ്ങൾ എല്ലാം ആ റ് എന്നിരുന്നാലും വരും. എന്തുകൊണ്ട്? റിന് വിധിച്ചത് എല്ലാ റിനും വരാം, അത് സവർണമായതുകൊണ്ട്. ഏതുപോലെ അകാരത്തിന് വിധിക്കുന്ന കാര്യം ആകാരത്തിനും വരാം, ഇകാരത്തിന് വിധിക്കുന്ന ഇകാരത്തിനും വരാം. അങ്ങനെയാണെങ്കിൽ ഋകാരത്തിന് വിധിക്കുന്നത് ഋകാരത്തിനും വരാം, ഋകാരത്തിനും വരാം, ഋകാരത്തിനും വരാം. പക്ഷെ ഇവിടെ ഒരു വിഷയം, ഋ എന്ന് പറയുന്നത് സർവ്വസാധാരണ ഉപയോഗിക്കുന്നതാണ്. ഋ എന്ന് പറയുന്നത് അങ്ങനെ ഉപയോഗത്തിൽ വരുന്നതല്ല. അങ്ങനെ ഉപയോഗത്തിലത് വരാത്തതുകൊണ്ട് അതിനിവിടെ യാതൊരു പ്രാധാന്യവുമില്ല. അങ്ങനൊരു ശബ്ദം കിട്ടത്തില്ല, ആ ഋ എന്നിരിക്കുന്ന ഒരു ശബ്ദം കിട്ടത്തില്ല. കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ തീരെ കിട്ടത്തില്ലെന്നല്ല, വേണ്ടി വന്നാൽ ഒന്നിനെ കൽപ്പിച്ചെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. സാധാരണ പ്രയോഗത്തിൽ വരത്തില്ല. അപ്പോൾ അത് പ്രയോഗത്തിൽ വരത്തില്ല, അതുകൊണ്ട് നമുക്ക് വിടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വൈയാകരണന്മാർ പറയും അതല്ല, അങ്ങനെ ഒന്ന് വന്നാലോ, അപൂർവമായി ഒരു ശബ്ദമെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾ? അതാണ് അടുത്ത് നോക്കേണ്ടത്. അങ്ങനെ ഒരു ശബ്ദം വന്നാൽ എന്ത് ചെയ്യും? അതിൻ്റെ ഉദാഹരണമാണ് തവ ഋകാരഹ. തവ ഋകാരഹ ഇങ്ങനെ ഒരു ശബ്ദം തവ എഴുകാര എന്ന് പറയുന്നത് ഈ ഒരു പ്രക്രിയ കാണിക്കാൻ വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ശബ്ദമാണ്. തവ എഴുകാരം എന്ന് വെച്ചാൽ നിന്റെ എഴുകാരം. ഇങ്ങനെ ഒരു ശബ്ദം പ്രയോഗിച്ചു കൂടെ എന്ന് ചോദിച്ചാൽ പ്രയോഗിക്കുക എന്നാണ് ഒരാൾ എഴുകാരം എന്ന് എഴുതുകയോ പറയുകയോ ചെയ്തു. അതിനെക്കുറിച്ച് വേറൊരാൾ പറയുകയാണ് തവ എഴുകാരം നിന്റെ എഴുകാരം അത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ എഴുതി ശരിയായെന്നോ ശരിയായില്ലെന്നോ അങ്ങനെയൊക്കെ പറയുന്ന സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഒരു പ്രയോഗം വരാം തവ എഴുകാരം. അങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ എന്താണ് തവ? അകാരത്തിന്റെ ഫലത്തിൽ ഋകാരമിരിക്കുന്നു. ഇവിടെ ആ ഋകുന്നിരിക്കുമ്പോൾ ഏത് സൂത്രം വരും? ആ ഗുണവരണം എന്തുകൊണ്ട്? അവർണത്തിന്റെ ഫലത്തിൽ അച്ചിരിക്കുമ്പോൾ ഗുണം വരണം. അവർണത്തിന്റെ ഫലത്തിൽ അച്ചിരിക്കുന്നു താവ് ആ ഗുണം വന്നേ പറ്റും, വൃദ്ധി വരും അവിടെ. എന്തുകൊണ്ട്? ജയിച്ചില്ല, വൃദ്ധി വിധിക്കാനുള്ള സൂത്രം നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പം നമ്മൾ പഠിച്ചതനുസരിച്ച് ഏത് കാര്യം നമ്മൾ വ്യാകരണത്തിൽ പറയുമ്പോഴും നമ്മൾ പഠിച്ചതനുസരിച്ചെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം. ഇനി പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരുമ്പോഴേ അറിയാൻ പറ്റും. നമ്മൾ പഠിച്ചതനുസരിച്ചിവിടെ വൃദ്ധി വരത്തില്ല, ഗുണം വരും. അകാരത്തിന്റെ ഫലത്തിൽ ഋകാരമിരിക്കുന്നു. ഗുണം വിരിക്കുന്ന സൂത്രം ഏതാണോ അതേം ഗുണയാണോ ആ ഗുണയാണോ? ആ ഗുണ തിരിഞ്ഞു പോകരുത്. അതേം ഗുണ എന്ന് പറയുന്നത് സംജ്ഞാസൂത്രമാണ്, ആ ഗുണയാണ് വിധിസൂത്രം. അപ്പോൾ അതിന് അദ്ദേഹം ഗുണ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഇവിടെ ഗുണങ്ങളിൽ ഏതൊക്കെ വരാമെന്ന് നോക്കണം. ആദ്യം സ്ഥാനാന്തരം വരും, മുമ്പ് വന്നതുപോലെ തന്നെ അതിന് സ്ഥാനസാമ്യമുള്ള കണ്ടെത്തണം. അകാരത്തിന്റെ സ്ഥാനം എന്താണ്? കണ്ഠം വക്കുഹ വിസർജനീയാന കണ്ഠ. ഋകാരത്തിന്റെ സ്ഥാനം ദന്ത. കണ്ഠവും ദന്തവും ഉള്ളത് ആ ദേശത്തിൽ ഏതുണ്ട്? ഒന്നുമില്ല. ആയുടെ സ്ഥാനം എന്ന് പറയുന്നത് കണ്ഠം. എയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏ തേതോഹു കണ്ടത്താലു ഓടെ ഓ തൗതോഹു കണ്ടോഷ്ട. ഇവിടെ നമുക്ക് വേണ്ടത് കണ്ടവും ദന്തവും ഉള്ളു. അതിന് വേണ്ടിയിട്ട് എന്താ ഒരു വഴിയേ ഉള്ളൂ? അകാരത്തിന് ലപരം ചെയ്യുക. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഇരപരവും. ഇവിടെ എന്ത് ചെയ്യും? ലപരം ചെയ്യും. ഇപ്പം എന്ത് വരും? അല്ല. ഇപ്പൊ പ്രശ്നം എന്ത് വരുന്നു? രപര എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് പറയും? ലപര. ലപരം ചെയ്തു. ഇനി അതിനെ കൂട്ടി യോജിപ്പിക്കുക. തവൽക്കാര. അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ലപരം ചെയ്യുമ്പോഴത്തേക്ക് ലകാരം അടിയിൽ തന്നെ നിൽക്കും. രപരം ചെയ്യുമ്പോഴാണെങ്കിലോ ലകാരം മേളി പോവും. ലിപിയിൽ വരുന്ന വ്യത്യാസം അത് ഈ രേഫത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ജലതുംഭീര ന്യായം എന്ന് പറയും. വ്യാകരണന്മാർക്ക് ഏതെങ്കിലും ഒരു ന്യായം വേണം. ലൗകിക ന്യായം, ലൗകിക ന്യായയുക്തി എന്നൊക്കെ പറയും. സാർ നമ്മൾ പറയുന്ന ലൗകിക ന്യായം എന്ന് പറഞ്ഞാൽ ഒരു യുക്തി. എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഒരു യുക്തി വേണമല്ലോ. ലൗകിക ന്യായം, ജലതുംഭീര ന്യായം എന്ന് പറഞ്ഞാൽ എന്താണോ, തുംഭീര തൃണ കഷ്ടം ച തൈലം ജലമുപാകതം സ്വഭാവാത് ഊർധ്വമായാതി രേഫസ് ഏതാദൃശീഗതി എന്ന് പറയും വൈയാകരണന്മാർ. പറയും ലോകത്തിൽ സാറിന് ഉപയോഗിക്കുന്ന ഒരിതാണോ ഈ മൂന്ന് വസ്തുക്കൾ ഏതൊക്കെയാണ്? തുംഭീരം. തുംഭീരം എന്ന് പറയുന്നതിന് മലയാളത്തിൽ പറയുന്നത് ചൊരയ്ക്കാന്ന് പറയും, ചിലയിടത്ത് ചൊരങ്ങാന്ന് പറയും. കറിവയ്ക്കുന്ന സാധനം, ബൾബ് പോലെ ഇരിക്കും അത്. ഇംഗ്ലീഷിന് അതിനൊരു പേര് പറയും. എന്താണ് ചൊരക്കയ്ക്ക്? ഹിന്ദിയിൽ പറയുന്നത് ലൗകി. ലൗകി എന്നാ ഹിന്ദി സാറി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇംഗ്ലീഷ് ലൗകിക്ക് എന്താ പറയുന്നത്? അതാണ്, അതിനൊരു പേരുണ്ട്, ഞാൻ ഓർക്കുന്നില്ല. അതുപോട്ടെ. ആരോ ഒന്ന് മൂളിയിൽ ഗോഡ്, ഗോഡ് അതിന് വേറൊരു പേരോ? ഒരു ഒരു വാക്കൂടെ ചേരും അതിൻ്റെ കൂട്ടത്തിൽ. ബോട്ടൽ ഗോഡ്. ആ അത് തന്നെ, ബോട്ടൽ ഗോഡ്. അത് അതുപോലെ തന്നെ ആയിരിക്കുന്നത്, പാത്രം പോലെ ഇരിക്കും. ബോട്ടൽ ഗോഡ് അത് ആണ് വടക്കേന്ത്യയിൽ സ്വാമിമാർ കമണ്ഡലൂന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്തിരിക്കുന്ന അരികളുടെ അടുത്ത് കളഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കമണ്ഡലൂന് ഇപ്പോഴും ഉപയോഗിക്കും ആൾക്കാർ. വെള്ളം കേടാകാതിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഉണങ്ങിയത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ മേളിക്കിടക്കും. അതാണ് തുംഭീരം. അതിന് ഹിന്ദി പറയുന്നത് തുമ്പി എന്നാണ്. കമണ്ഡലൂന് തുമ്പി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാക്കുന്ന കമണ്ഡലുമാണ് തുംഭീരം. പിന്നെ തൃണം, പുല്ല്, ഉണങ്ങിയ പുല്ല്. പിന്നെന്താ പറഞ്ഞത്? കാഷ്ടം, ഉണങ്ങിയ തടി. തൈലം, അതാണ് തുംഭീര തൃണ കാഷ്ടം ച തൈലം. കാഷ്ടം തൈലം ച ജലമുപാകതം. ജലത്തിൽ വീണു കഴിഞ്ഞാൽ, ജലത്തിൽ വന്നു കഴിഞ്ഞാൽ, വെള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വഭാവാത് ഊർധ്വമായാൽ, എന്റെ സ്വഭാവം അത് മേളിപ്പോവും. അതുപോലെ എന്തു പറയുന്നത്? രേഫസ്യ ഏതാദൃശീഗതി. രേഫത്തിന്റെ ഇതാണ് സ്വഭാവങ്ങൾ മേളിപ്പോവും. ലിപിയിൽ വരുന്നതാണ്. ഏതോ വിദ്വാൻ എഴുതിയുണ്ട് വെച്ചാണ് അതിന്. എന്നിട്ട് അതിനൊരു പേര് കിട്ടും, ജലതുംഭീര ന്യായം. പക്ഷേ അത് ശ്രദ്ധിക്കണ, ല് വരുമ്പോൾ അത് വരത്തില്ല. തുംഭീര അല്ല, തുംഭീര തൃണ കാഷ്ടം. തുംഭീരമൊന്നും വേണ്ട. തൈലം, ജലം, ജലം, ജലമുപാകതം, സ്വഭാവാത് ഊർധ്വം ആയാതി രഹസ്യ ഏതാദൃശീഗതി. ഇതൊക്കെ പഠിച്ചു വെച്ചാല എവിടെയെങ്കിലും അടുത്ത് പ്രയോഗിക്കാൻ അവസരം കിട്ടിയ. ന്യായോക്തികൾ വ്യാകരണത്തിൽ ഉപയോഗിക്കും. ന്യായോക്തി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറില്ലേ, മുമ്പേ നടക്കുന്ന ഗോവിതന്റെ പിന്നാലെ പോകുന്നു, ഘടകങ്ങളെല്ലാം എന്ന് മലയാളത്തിൽ പറയുന്ന പോലെ ഇങ്ങനെ പറയുന്ന ചില യുക്തികൾ, അതിലൊരു യുക്തി കാണും എന്തെങ്കിലും ഒരു കാര്യത്തിൽ പറയുന്നത്. അതിനാണ് ലൗകിക ന്യായം എന്ന് പറയുന്നത്. തർക്കമല്ല ഇത്. ഇത് വ്യാകരണത്തിൽ ധാരാളം ഉപയോഗിക്കും. പറയുന്നില്ലേ ജലേയവൃഷ്ടി സ്ഥലേയവൃഷ്ടി എന്നൊക്കെ പറയുന്നു. പല അത് സന്ദർഭത്തിൽ ഓർമ്മ ഒന്നുകൊണ്ട് പറഞ്ഞാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? തവ് അല് കാരഹ തവൽക്കാരഹ തവൽക്കാരഹ എന്ന് വരുന്നു. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണോ ഇവിടെ നിന്നല്ല വ്യാകരണത്തിൽ മുഴുവൻ പ്രശ്നമേ ഉള്ളൂ. എന്നാലിവിടുത്തെ പ്രശ്നം എന്താണ്? അല് വന്നു. സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രപരം ചെയ്യാനാണ്. ഋകാരത്തിന്റെ സ്ഥാനത്ത് ആ ഈ ഊ വന്നു കഴിഞ്ഞാൽ രപരം ചെയ്യണം. അതിന് നമ്മൾ എന്താ അർത്ഥം പറഞ്ഞത്? രേഫത്തെ പരമാക്കണമെന്ന്. പക്ഷെ ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്തു? സ്ഥാനസാമ്യം കൊണ്ട് സാദൃശ്യമുള്ളതിനെ ആദേശം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ലായപരം ചെയ്തു. ഇത് സൂത്രത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. സൂത്രത്തിൽ രപരവും തന്നെ പറഞ്ഞുള്ളൂ. അപ്പൊ ഇതിന് എന്താ വഴി? ഇതിനൊരു വാർത്തികമുണ്ട്. എന്താണ്? ലപരശ്ചേതി വക്തവ്യം. ലഘുസിദ്ധാന്തി വരുന്നതല്ല. ലപരശ്ചേതി വക്തവ്യം. രപരം എന്ന് പറയുന്നത് പോലെ തന്നെ സൂത്രത്തിൽ രപരമെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ലപരം എന്നൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. എന്താണ് ലപരശ്ചേരി? ലപര ചേർത്ത് വരണം. വക്തവ്യം ലപരശ്ചേരി വക്തവ്യം. അതായത് ഉരണ്ടപര എന്ന് പറയുന്ന സൂത്രത്തിൽ പാണിനി രപരമെന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ലപരമെന്നൂടെ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? രപരം വിധിച്ചിരിക്കുന്നത് ഋകാരത്തിന്റെ സ്ഥാനത്താണ്. ഋകാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋകാരത്തെ എടുക്കാം. അത് അപൂർവമാണ്. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? രപരത്തിന് പകരം എന്ത് ചെയ്യണം? ലപരമാകണം. ലാന്ന് വെച്ചാൽ ല്. ഇപ്പൊ ലപരം എന്ന് പറയുന്നിടത്ത് ലാന്ന് പറയുന്നതിൽ അകാര ഉച്ചാരണാർത്ഥമാണ്. ലിതിനെ ചെയ്യണം. അതുപോലെ ഉരണ്ടപര എന്ന് പറയുന്നിടത്ത് രാന്ന് പറയുന്നതിൽ അകാരം എന്താണ്? ഉച്ചാരണാർത്ഥമാണ്. നമ്മളറിയാമല്ലോ ഹകാരാദിഷു ഹകാര ഉച്ചാരണാർത്ഥ. കാരണം ഉരണ്ടപര എന്ന് പറയുന്നിടത്ത് നമ്മൾ രേഫ അകാരം രണ്ടും കൂടെ ചേർത്തല്ല, കേവലമായ രേഫത്തെയാണ് പരമാക്കിയത്. അപ്പോ അല്ലെങ്കിൽ സൂത്രം എങ്ങനെ ഉണ്ടാക്കേണ്ടി വരും? ഒരു പര എന്നുണ്ടാക്കേണ്ടി വരും. ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി പാണിനി എന്ത് ചെയ്തു? രപരം എന്ന് പറഞ്ഞു. ഇപ്പൊ ആകാരം ഉച്ചാരണാർത്ഥമാണ്. നമ്മൾ എന്ത് ചെയ്തു? രേഫത്തെ ചെയ്തു. അതുപോലെ വാർത്തികത്തിലും ലപരശ്ചേരി വക്തവ്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഉച്ചാരണത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ല എന്ന് പറഞ്ഞു നമ്മളതിൽ ലീന വഹിക്കണം. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും ആവശ്യമായി വന്നാൽ, ആവശ്യം വരുന്നതല്ല ഇത്, സാറിന് പറയും എന്താണോ ശാസ്ത്ര പൂർത്തിക്ക് വേണ്ടി, ശാസ്ത്രത്തിന്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി നടക്കാൻ ആവശ്യമുള്ളതല്ല. എന്നാലും അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരാൾ കഷ്ടപ്പെട്ടൊരു ശബ്ദത്തെ ഉണ്ടാക്കുകയാണ്, തവ ലുകാരഹ. അങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ശരി, അതിനൊരു സമാധാനം വേണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്താണ് തവ? സന്ധി ചെയ്യുമ്പോൾ അവസാനം വിസർഗം പാടില്ല, നേരത്തെ പറഞ്ഞിട്ടുള്ളത് അവസാനം വരാവും. തപ ഇടുകാരാന്നിരിക്കാം, രണ്ട് പദങ്ങളാണ് ഇത്. പദാന്ത സന്ധിയാണ്. പിന്നീട് വരുമ്പോഴത്തേക്ക് തപ ഇടുകാരാന്നും അവസാനം വീണ്ടും തപൽക്കാരാന്ന്. അതിന് ഉപസർഗാദ് ഹൃദിധാതു, അത് അതിനെ പറയും ഉപസർഗസന്ധി എന്ന് പറയും. ഉപസർഗങ്ങൾ മറ്റ് ശബ്ദങ്ങളുമായി കൂടിച്ചേർന്ന് വരുന്നു, ധാതുരൂപങ്ങളുമായി കൂടിച്ചേർന്ന് വരുന്നതിനെ പറയും ഉപസർഗസന്ധി. നമ്മളീ പറയുന്ന അച്ച് സന്ധിയിൽ അന്തർഭവിച്ചിരിക്കുന്ന മറ്റൊരു സന്ധിയാണ്. അച്ച്, ഹല്ല്, വിസർഗം അങ്ങനെ മൂന്നായിട്ടാണല്ലോ ഇവിടെ തിരിച്ചിരിക്കുന്നത്. അതിനെ നമ്മളെന്ത് ചെയ്യുന്നു, മൊത്തത്തിൽ ഈ മൂന്നിൽ നിന്നും നമ്മൾ പദാന്തസന്ധികളെ എടുത്തു. അതാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്, മിക്കവാറുമില്ല. അതിൽ പ്രാർത്ഥത എന്ന് പറയുന്നതിന് നമ്മൾക്ക് ഉപസർഗസന്ധി എന്ന് പറയും. ഇനി അതുപോലെ വരുന്ന ഇത് അതിൽ തന്നെ പ്രകൃതിഭാവം വന്നു, പിന്നെ പദമധ്യത്തിൽ വരും, അതിൽ തന്നെ പദ അന്ത്യത്തിൽ വരും പദാന്തസന്ധി വരും, പിന്നെ സമാസത്തിൽ വരുന്നു, അതിന് സമാസസന്ധി എന്ന് പറയും. പലതരത്തിൽ ഈ സന്ധികളെ വേർതിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പം ശരിയായി, എന്തോന്ന് ശരിയായി, തവൾക്കാര എന്ന് പറയുന്നത് നമ്മൾ ശരിയാക്കി. ശരിയാക്കി എന്ന് വെച്ചാൽ വലിയ കഷ്ടപ്പാടൊന്നും കൂടാതെ ശരിയാക്കി. വലിയ കഷ്ടപ്പാടൊന്നും കൂടാതെ നമ്മളെ ശരിയാക്കാൻ സഹായിച്ച ആളിനെ ഒന്ന് സ്മരിക്കണമെന്ന്. ആരാണോ നാഗേശൻ എന്ന് പറയും, ഭാഷ്യത്തിന് വ്യാഖ്യാനം വേണ്ടിയാണ്, നാഗേശ ഭട്ട്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു എളുപ്പവഴി നമുക്ക് കാണിച്ചു തന്നു, അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചു തന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ഉരന്റെ പരഹ എന്ന് പറയുന്നിടത്ത് ചിലർക്ക് ഇരുന്ന് അമ്പരം തിരിക്കും, ഇവിടെ രപ്രത്യാഹാരം ഉണ്ടല്ലോ, അതവിടെ പോയി കണ്ടില്ലല്ലോ. അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ രപ്രത്യാഹാരത്തിന്റെ ഒന്നും ആവശ്യമുണ്ട്, അതൊക്കെ മനുഷ്യന് തലചുറ്റിക്കുന്ന സമ്പ്രദായങ്ങളാണ്. രപര എന്ന് പറഞ്ഞാൽ രേഖത്തെ പരമാക്കും. പിന്നെ ഋ, അത് ഒരിടത്തും പ്രയോഗത്തിലില്ലാത്ത കാര്യത്തിന് വേണ്ടി പിന്നെ എന്തിനാ അവിടെ പ്രത്യാഹാരത്തേക്ക് ഉണ്ടാക്കുന്നു. ഇനി അങ്ങനെ നിർബന്ധമാണെങ്കിൽ ലപരശ്ചേതി വക്തവ്യം എന്ന് പറയുന്ന ഒരു വാർത്തികമുണ്ട്, അതങ്ങ് ഉപയോഗിച്ച് അത് ഉപയോഗിച്ച് ലപര എന്ന് പറയുന്നതിന് പോലെ ലപര എന്നാക്കുക, കാര്യം വളരെ എളുപ്പമാണ്. മഹാഭാഷ്യത്തിന് പ്രദീപം എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം എഴുതിയാലാണ് കയ്യടൻ. അങ്ങനെ കുറെ ഡന്മാരുണ്ട്, കയ്യടൻ, ജയ്യടൻ, മമ്മടൻ, ഊവടൻ, ഇങ്ങനെ കുറെ പേരുണ്ട് വ്യാകരണത്തിലും സാഹിത്യത്തിലുമൊക്കെ ആയിട്ട്. അതിലൊരു പ്രസിദ്ധനായ ഒരാളാണ് കയ്യടൻ. വളരെ പ്രാമാണികമായ വ്യാഖ്യാനമാണ്. അതിന് ഉദ്യോഗം എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം എഴുതിയ ആളാണ് നാഗേശ, നാഗേശഭട്ട്. അദ്ദേഹവും അതുപോലെ ഒരെണ്ണം വലിയ പണ്ഡിതന്മാരാണ്. അവരെഴുതി വച്ചിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഒരു ജന്മം മുഴുവൻ വ്യാകരണം പഠിച്ചാലേ പറ്റും. അപ്പൊ അതിൽ ഭാഷ്യത്തിന് വ്യാഖ്യാനം എഴുതിയ, പ്രദീപം എന്ന് പറയുന്ന വ്യാഖ്യാനം എഴുതിയ കയ്യടന്റെ അഭിപ്രായം അനുസരിച്ചാണ് ഇരപ്രത്യാഹാരം വരുന്നത്. നാഗേശ ഭട്ടിന്റെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് വാർത്തികത്തെ സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ ഇരപ്രത്യാഹാരമൊന്നും വേണ്ട. അതിൽ പിന്നെ ചർച്ചകളും വാദങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ട്. സമയം കിട്ടുമ്പോൾ അത് എടുത്ത് വായിച്ചു നോക്കുക. ഹിന്ദിയിലെല്ലാം ഉണ്ട്, ഹിന്ദി അറിയാവുന്നവർക്ക് വായിക്കും. ഇംഗ്ലീഷിലും കുറേയൊക്കെ ഉണ്ട്. ആ ഇപ്പം മലയാളത്തിനും ഇറങ്ങിയിട്ടുണ്ട്, ഭാഷയത്തിനും മലയാളം ഇറങ്ങിയിട്ടുണ്ട്, മലയാളം വ്യാഖ്യാനം. വിവാർത്തികം എവിടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഭാഷ്യകാരൻ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് ലപരത്വം ഭക്ഷ്യാമി എന്ന് പറയുന്നുണ്ട് ഭാഷ്യകാരൻ ഒരിടത്ത്. ആ ഭാഷ്യത്തിൽ നിന്നാണ് നാഗേശൻ ഇങ്ങനെ ഒരു വാർത്തികത്തെ കണ്ടുപിടിക്കുന്നു, ലപരശ്ചേതി വക്തവ്യം. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഇതാണ്, ഇത് എളുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി സാധാരണ പഠിച്ച് പഠിപ്പിച്ചു വരുന്ന രീതിയാണ് ഉരൻ ലബ്രഹ എന്ന് പറയുന്നിടത്ത് ര എന്ന് പറയുന്ന പ്രത്യാഹാരമാണ് എന്നുള്ളത്. ഇനി അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. അതറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അക്ഷരസമാമ്യനായത്തിലേക്ക് പോകണം. ഇതി മാഹേശ്വരാണി സൂത്രാണി അണാദിസജ്ഞാർത്ഥാനി യേഷാം അന്ത്യ ഇതഹ ഹകാരാദിഷ്വകാര ഉച്ചാരണാർത്ഥ ലൺമധ്യേതു ഇത്സഞ്ജകഹ. അത് നമ്മളവിടെ രണ്ടുമൂന്ന് തവണ വിശദീകരിച്ചാണ്. അവിടെ ഒരു കാര്യം പറഞ്ഞു, ഹകാരാദികളിലുള്ള അകാരങ്ങളെല്ലാം ഉച്ചാരണാർത്ഥമാണ്. ആ പറയുന്നതനുസരിച്ച് ഉച്ചപര എന്ന് പറയുന്നിടത്ത് ഒരു ഉച്ചാരണാർത്ഥമാണ്. ലപരശ്ചേദി വക്തവ്യം എന്ന് പറയുന്നിടത്ത് അകാരം ഉച്ചാരണാർത്ഥമാണ്. പ്രശ്നം എളുപ്പമായി നോക്കുക കാര്യങ്ങൾ. അവിടെ ലൺമധ്യ ദീച്ചഞ്ഞോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കയ്യട മതം അനുസരിച്ച് അതാണ് ഭട്ടോജി ദീക്ഷിതരും ഭരതരാജ പണ്ഡിതരും എല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. എവിടെയൊക്കെ കാലത്തിന് ശേഷം വന്നയാളാണ് നാഗേശഭട്ട്. നാഗേശഭട്ട് തന്നെ സിദ്ധാന്തമൂതി എഴുതിയ ആള് തന്നെ അതിനൊരു വ്യാഖ്യാനം എഴുതി, പ്രൗഢ മനോരമ. നാഗേശഭട്ട് അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി ഒരു വ്യാഖ്യാനം എഴുതി, ശബ്ദേന്ദുശേഖരൻ. അങ്ങനെ വ്യാകരണത്തിലുണ്ട് ഈ ഖണ്ഡന മണ്ഡനങ്ങളെല്ലാം. അതവിടെ ഇരിക്കട്ടെ തൽക്കാലം. ഇവിടെ നമ്മളവിടെ എന്താ പഠിച്ചത്? ലൺമധ്യേതു ഇസഞ്ഞക്കഹ. ഈ ഇപ്പൊ പഠിച്ചതനുസരിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ആ പറഞ്ഞതനുസരിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ലൺ എന്ന് പറയുന്നതിലെ അകാരം, ലണ്ണെന്ന് പറഞ്ഞാൽ ല് ആണ് ആകാരത്തിന് ഇസഞ്ഞയുണ്ട്. യായ സപ്ഞാസ പ്രയോജനവതി. ഒരു ഈ സപ്ന വിധിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രയോജനം വേണം. പ്രയോജനം എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രയോജനം പോരാ, അതൊരു സൂത്രത്തിൽ ഉപയോഗിക്കണം ഏതെങ്കിലും തരത്തിൽ. പാണിനിയുടെ പ്രക്രിയയിൽ അത് ഉപയോഗിക്കുന്ന ഒരു പ്രയോജനം വേണം. ഒരു പ്രയോജനമില്ലെങ്കിൽ അതിനപ്പുറയും അത് ഉച്ചരിക്കാൻ വേണ്ടി മാത്രം. ഇപ്പൊ ലണ്ണിലെ അകാര എന്തിനിത്താക്കി ഒരു പ്രത്യാഹാരം ഉണ്ടാക്കാൻ, അതേതാണ് പ്രത്യാഹാരം? രപ്രത്യാഹാരം. അതൊക്കെ നമ്മൾ മുമ്പ് എഴുതി പഠിച്ചത് അവിടെയുണ്ട്. അതായത് രായും രായിലെ രേഖവും ലീന പരത്തിലുള്ള ആയും കൂടെ ചേർത്ത് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ ആ ലീന് ശേഷം ഒരു അകാരമുണ്ട്, അത് ഉച്ചാരണത്തോണം, അത് ഉച്ചരിക്കരുത്, അങ്ങ് വിടണം. അപ്പൊ എരുതിന് ശേഷമുള്ള അകാരം പോയി, അത് ഉച്ചാരണാർത്ഥം. കാരണം എല്ലാം ഉച്ചാരണാർത്ഥമാണല്ലോ, അതങ്ങ് വിട്ട് കളയുക. ട് അതിനെടുക്കാൻ പാടില്ല പ്രത്യാഹാരത്തിൽ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞത്? പ്രത്യാഹാരേഷു ഇതാം ഗ്രഹണം, പ്രത്യാഹാരങ്ങളിൽ ഇത്തുകളെ ഗ്രഹിക്കരുത്, അതിനെയും വിടണം. പിന്നെ ലുണ്ട്, പ്രത്യാഹാരം വരുമ്പോൾ അതിനെ ഉച്ചരിക്കേണ്ട കാര്യമില്ല. പ്രത്യാഹാരത്തിൽ ഉച്ചരിക്കാറില്ലല്ലോ, ആദ്യം ആദ്യമേ ഉച്ചരിക്കാറുള്ളൂ. ആദ്യായ ആയ എടുത്തു, പിന്നെ വരുന്ന ഏതാണ്? ലകാരത്തിന് ശേഷമുള്ള അകാരം. നീ പിന്നെ അതിന് ശേഷമാണ്, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അപ്പൊ ര ഒന്ന് ഉച്ചരിക്കുമ്പോൾ രണ്ടക്ഷരങ്ങളെ ഉച്ചരിക്കത്തുള്ളൂ, രേഭവും ലകാരത്തിന് ശേഷമുള്ള അകാരവും. എന്തുകൊണ്ട്? ആ ലകാരത്തിന് ശേഷമുള്ള അകാരം ഇത്താണ്. അതുകൊണ്ട് ര എന്ന് പറയുന്ന ഒരു പ്രത്യാഹാരം ഉണ്ടായി. ഇതൊക്കെ എന്ത് കോംപ്ലിക്കേറ്റഡ് സംഗതികളാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് നാഗേശൻ എന്ന് പറയുന്ന ആചാര്യന്റെ അഭിപ്രായം. എന്തായാലും ര ആ ല എന്നിരിക്കുന്നിടത്ത് നിന്നും നമ്മൾ പ്രത്യാഹാരത്തിൽ ഉച്ചരിക്കുമ്പോൾ ര എന്ന് ഉച്ചരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് രേഫത്തിന്റെ പരത്തിലുള്ള അകാരം അല്ല, ലകാരത്തിന്റെ പരത്തിലുള്ള അകാരമാണ്. ആ പ്രത്യാഹാരത്തിൽ നിന്ന് നമുക്ക് രണ്ടക്ഷരങ്ങൾ എടുക്കാം. നമ്മൾ ഒന്ന് ഉച്ചരിച്ച രേഫവും ഉച്ചരിക്കാത്ത ലകാരവും. രാന്ന് ഉച്ചരിച്ചപ്പോൾ ലായ ഉച്ചരിച്ചില്ലല്ലോ, പരാപ്രത്യാഹാരത്തിൽ രണ്ടക്ഷരങ്ങൾ കിട്ടി, രേഖവും ലായ. എന്നിട്ട് ആ പ്രത്യാഹാരത്തെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഉരൻ രപരഹ എന്ന് പറയുന്നത് ര എന്ന് പറയുന്നത് രേഫമല്ല, ഈ സാധനമാണ്. ഇവിടെ ഇപ്പൊ കിട്ടിയ രായാണ് രപരമെന്ന് പറഞ്ഞാൽ. ഇപ്പൊ എന്തായി, ഇവിടത്തെ ര എന്ന് പറയുന്നത് പ്രത്യാഹാരമാണ്. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ അവിടത്തെ അകാരം ഇത്താണ്, ഉച്ചാരണാർത്ഥമല്ല. അച്ച് ഹല്ല് എന്നെല്ലാം പറയുന്ന പോലെയാണ് ര എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടക്ഷരങ്ങളെ എടുക്കുന്നു, രഹിവത്തെയും ലകാരത്തെയും. അപ്പൊ രപരമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഗുണവും വൃദ്ധിയും വിധിക്കുന്നിടത്ത് അകാര ഇകാര ഉകാരങ്ങളുടെ പരത്തിൽ, അല്ലെങ്കിൽ അകാര ഇകാര ഉകാരങ്ങൾ റീന്റെ സ്ഥാനത്താണ് വിധിക്കുകയാണെങ്കിൽ രഹത്തെ പരമാക്കണം. ര എന്ന് പറയുന്നത് പ്രത്യാഹാരമായതുകൊണ്ട് അതിൽ ലഘുവുണ്ട്. ഋന്റെ സ്ഥാനത്താണ് വിധിക്കുകയാണെങ്കിൽ ല പരമാക്കണം. ഒരിടത്ത് അരെന്നും മറ്റൊരിടത്ത് അല്ലെന്നും. അപ്പോൾ ഇതെല്ലാം വരും. അര് അല് ഇര് ഇല് ഉര് ഉല് എവിടെ എന്താവശ്യമായിട്ട് വരുന്നോ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഉരണ്ടപുര എന്ന് പറയുന്ന സൂത്രം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്താണ് ര? അപ്പൊ ക എന്നിവിടെയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കകാരത്തെ ഗ്രഹിക്കും, ച എന്ന് പറഞ്ഞാൽ ചകാരത്തെ ഗ്രഹിക്കും. കകാരം ചകാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പരത്തിലിരിക്കുന്ന സ്വരത്തെ വിട്ടിട്ട് ബാക്കി ആ വ്യഞ്ജനത്തെ മാത്രം ഗ്രഹിക്കും. പക്ഷെ ഈ സൂത്രത്തിൽ മാത്രം അത് പാടില്ല. ഇവിടെ ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖം എന്ന് ഗ്രഹിക്കരുത്. പുതിയ വ്യാഖ്യാനമാണ്, പഴയത് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഒര പ്രത്യാഹാരത്തെ തന്നെ എടുക്കണം, ഒര പരമാക്കണം. അപ്പോൾ ഏതൊരു അണ്ണിനെയാണോ വിധിക്കുന്നത് ആയിവോ, ഇതിന് ര പരമാക്കണം എന്ന് വെച്ചാൽ രേഖത്തെയും ലകാരത്തെയും പരമാക്കണം. ഇത് ഇങ്ങനെ മനസ്സിലാക്കുന്നതിന് ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ര എന്ന് പറയുന്നത് ഒരു പ്രത്യാഹാരമാണെന്നും ആ പ്രത്യാഹാരത്തിൽ രണ്ടക്ഷരങ്ങളുണ്ടെന്നും ഒക്കെ തുടക്കക്കാർക്ക് മനസ്സിലാക്കാൻ വളരെ പാടാണ്. അതാണ് ഇതിന് വരുന്നൊരു ബുദ്ധിമുട്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ര പര എന്ന് പറയുമ്പം ആ ഈവു ഈ മൂന്നിൻ്റെയും പരത്തിൽ രേഖവും ലകാരം ഉപയോഗിക്കാം, അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ ആ രേഖം ഉപയോഗിക്കുമ്പോൾ അര് ഇര് ഉര് എന്ന് കിട്ടും, ലകാരം ഉപയോഗിക്കുമ്പോൾ അല് ഇല് ഉല് എന്ന് കിട്ടും. ഇതെവിടെ ഉപയോഗിക്കണമെന്നുള്ള മനസ്സിലാക്കണം. ഋകാരം സ്ഥാനീയമായി വരികയാണെങ്കിൽ അര് ഇര് ഉര് അല്ലെങ്കിൽ അതിൻ്റെ ദീർഘങ്ങൾ. ഋ സ്ഥാനീയമായി വരികയാണെങ്കിൽ അല് ഇല് ഉല് അല്ലെങ്കിൽ അതിൻ്റെ ദീർഘങ്ങൾ. ഇത്രയും കഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടിയിട്ട്? ഒരിക്കലും ഉദാഹരണമായി കിട്ടാത്ത ഒരു ഋകാരത്തിന് ആദേശം വരുത്താൻ വേണ്ടിയിട്ടാണ്. അതങ്ങ് വിട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. രപരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രപരം. ഇപ്പൊ പാണിനി ഈ ഇങ്ങനെ ഒരു പ്രത്യാഹാരത്തെ ഉദ്ദേശിച്ചാണ് രപരമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് പറയേണ്ടി വരും. പാണിനി ഋകാരത്തെ ഉദ്ദേശിച്ചുള്ളൂ. പിന്നീട് വന്ന പണ്ഡിതന്മാർ കണ്ടെത്തിയതാണ് അത് ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖം എന്നെടുത്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. ഭാഷ്യകാരൻ പറഞ്ഞു രപരമെന്ന് പോരാ, ലപരത്വം മക്ഷ്യാമി. അപ്പം നാഗേശ ഭട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ലപരശ്ശേരി വക്തവ്യം എന്നൊരു വാർത്തകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ രപര എന്ന് പറയുന്ന പോലെ തന്നെ ലപര എന്നും പറയണം. അപ്പോൾ ഋകാരത്തിന്റെ സ്ഥാനത്ത് ആയു വിധിച്ചു കഴിഞ്ഞാൽ അര് ഇര് ഉര് എന്നതുപോലെ അല് ഇല് ഉല് ഇതും വിധിക്കണം. ഇങ്ങനെയൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ ഒരുപാട് അഭ്യാസങ്ങൾ ഇവിടെ കാണിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. എളുപ്പമുള്ള വഴിക്ക് വേണമെങ്കിൽ ര പര എന്ന് പറയുന്നതിന് ഋ എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ വാർത്തയും കൂടെ വേണ്ടി വരും. അല്ല, നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നത് ര എന്ന് പറയുന്നത് പ്രത്യാഹാരമായിട്ട് എടുക്കാനാണെങ്കിൽ അങ്ങനെയും എടുക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ വാർത്തകത്തിൻ്റെ ആവശ്യമില്ല, ര പ്രത്യാഹാരമാണ്. ലഘുസിദ്ധാന്തമതി പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? കാരണം തുടക്കത്തിൽ തന്നെ നമ്മൾ പഠിച്ചു ഇതി മാഹേശ്വരാണി സൂത്രം അകാരാദേശ അകാര ഉച്ചാരണാർത്ഥ ഉച്ചാരണാർത്ഥ നൺമധ്യേതു സംജ്ഞക. ഈ നമ്മൾ തുടങ്ങുമ്പം പഠിക്കുന്ന ഇതാണ് ലൺ മധ്യേതു സംജ്ഞക. ഹകാരാദിഷ് ഹകാര ഉച്ചാരണാർത്ഥ ലൺ മധ്യേതു സംജ്ഞ. ഇതെന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അപ്പം അവിടെ ഇത് എത്ര വിശദീകരിച്ചാലും ഇത് പൂർണ്ണമായും മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം അത് മനസ്സിലാകണമെങ്കിൽ ലൺ മധ്യത്തിൽ ഇസഞ്ഞ വന്നാൽ എന്ത് ചെയ്യും, ഇലപ്രത്യാഹാരം എങ്ങനെ ഉണ്ടാകും, ഇലപ്രത്യാഹാരം എവിടെ ഉപയോഗിക്കും, എന്താണ് സന്ധി തുടങ്ങിയ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയാലേ അത് വ്യക്തമായി മനസ്സിലാക്കത്തുള്ളൂ. ഇതുകൊണ്ടാണ് പറഞ്ഞത് വ്യാകരണം പഠിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി മുമ്പോട്ട് പോകൂ എന്ന് വാശി പിടിച്ചാൽ നടക്കത്തില്ല. അവിടെ വെച്ച് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ തുടങ്ങി എന്തായിരിക്കും സ്ഥിതി? നമുക്ക് ഒരു കാര്യവും മനസ്സിലാകത്തില്ല. ഇപ്പൊ തന്നെ എന്താ സ്ഥിതി? പിന്നെ അന്നത്തെ സ്ഥിതിയുടെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് ചില കാര്യങ്ങൾ അങ്ങനെ പകുതി മനസ്സിലാക്കി കാൽ മനസ്സിലാക്കിയൊക്കെ മുമ്പോട്ട് പോയേ ഇത് പഠിക്കാൻ പറ്റും. ഇപ്പോ ആഗുണാവൃദ്ധിരേജി ഉപസർഗാതൃതി ധാതു ഉരണ്ടവര ഈ സൂത്രങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കി വന്നപ്പോൾ നമുക്ക് മനസ്സിലാകും ലൺ മധ്യേത് ഇസഞ്ഞ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ പ്രയോജനം എന്താണ്. ഇത്രയും മനസ്സിലായവർക്കേ അത് മനസ്സിലാകും. പിന്നെ പ്രത്യാഹാരം എങ്ങനെ ഉണ്ടാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ റ് എന്നിരിക്കുമ്പോൾ ആദ്ഗുണ എന്നുള്ള സൂത്രത്തിൽ പ്രകാരം ഉദാഹരണം കിട്ടും. പക്ഷെ ആ റ് എന്നിരിക്കുമ്പോൾ ബർദ്ധിരേജ് എന്നുള്ള സൂത്രത്തിന് ഉദാഹരണം കിട്ടത്തില്ല. അത് പ്രത്യേകം മനസ്സിലാകും. വൃദ്ധി വരുമെങ്കിലും അത് ആ സൂത്രപ്രകാരമായിരിക്കില്ല, വേറെ സൂത്രങ്ങൾ പ്രകാരമായിരിക്കും. അതും മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വേറെ സൂത്രം എടുത്തത് ഉപസർഗാതൃതി ധാതു. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ ഉരണ്ടവരെ വ്യാഖ്യാനിക്കാറ്. ഇത്രയും മാത്രം കൊണ്ട് ഉരണ്ടവരെ വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. ഋതിന്റെ സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് ഗുണം വരുന്നതും വൃദ്ധി വരുന്നതും രണ്ടിനും ഉദാഹരണമാണ്. വൃദ്ധി വരുന്നതിന് ഈ സൂത്രത്തിലെത്തിയാലേ ഉദാഹരണം കിട്ടും, ഉപസർഗാതൃതി ധാതു. അതിന് പിന്നെ പ്രത്യേകിച്ചൊന്നും അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ ആ അറിയുന്നിരിക്കുമ്പോൾ ഗുണമോ വൃദ്ധിയോ വിധിക്കുമ്പോൾ ആ ഈ ഉ ഇത് വന്നതിന് ശേഷമല്ല രവരം ചെയ്യുന്നു. ആദേശം വരുന്നതിന് മുമ്പ് തന്നെ രേഫത്തെ പരമാക്കി വേണം ചെയ്യേണ്ടത്. അതും മനസ്സിലാക്കി. അതുകൊണ്ടാണ് രവരസന്നേവ ര പരമായിട്ടേ പ്രവർത്തിക്കാവൂ എന്ന് പറയുന്ന അതാണ്. അര് ആര് എന്നുള്ള രൂപമാണ് ആദേശമായി വരുന്നത്. ലാ വന്നിട്ട് പിന്നെ രേഖം കൂട്ടി ചേർക്കുകയല്ല. പിന്നെ നമ്മൾ ആദ്യം പഠിച്ച രീതി അനുസരിച്ചാണെങ്കിൽ രപര എന്ന് പറയുന്നിടത്ത് ര എന്റെ ആകാരം ഉച്ചാരണാർത്ഥമാണ്. അവിടെ രപര എന്ന് പറയുന്നതിന് രേഖം എന്നർത്ഥം കൊടുക്കണം. എല്ലാ ആവശ്യമായി വരികയാണെങ്കിൽ ലപരശ്ചേരി വക്തവ്യം എന്നുള്ള വാർത്തക പരാകും. രണ്ടാമത് പഠിച്ച രീതിയാണെങ്കിൽ രപര എന്ന് പറയുന്നിടത്ത് ര എന്ന് പറയുന്ന ആകാരം ഇത്താണ്. അതെങ്ങനെ ലോപിക്കും? തസ്യ ലോപ പ്രകാരം ലോപിക്കണോ? അത് നിസ്സഞ്ജയുണ്ടെങ്കിൽ തനിയെ പോകത്തില്ല. ഉച്ചാരണാർത്ഥമാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. തസ്യ ലോകപ്രകാരം ലോപിച്ചു പോയി, ലോപിക്കണോ? എന്തുകൊണ്ട്? അത് പ്രത്യാഹാരമാണ്. അവിടെ ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടക്ഷരത്തെ എടുക്കണം, രേഖവും കാരണം. എന്തായാലും രൂപത്തിൽ വ്യത്യാസമില്ല, ശ്രദ്ധിക്കുന്ന രൂപം ഒരുപോലെ തന്നെ. രണ്ട് പ്രക്രിയകൾ ഇവിടെ, രൂപം ഒരു രീതി ശ്രദ്ധിക്കുന്നു. അത് ഏതാണോ എളുപ്പം അത് സ്വീകരിക്കണം. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എറുതി ത്രിംശത സംജ്ഞ ഇത്യു എന്ന് പറഞ്ഞാൽ 30 സംജ്ഞയാണെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ പ്രയോഗത്തിൽ വരുമ്പോൾ അറുതിൻ്റെ രണ്ട് രൂപങ്ങളും ഇവിടെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ, ദീർഘവും ഹ്രസ്വവും. അത് മാത്രമേ ആവശ്യമായിരുന്നുള്ളൂ. ദീർഘമായ ഋകാരത്തിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹ്രസ്വമായ ഋകാരത്തിൻ്റെ സ്ഥാനത്ത്. ഇനി വരുന്ന അതിനൊക്കെ ഉദാഹരണം ഇനി കിട്ടുന്നതാണ്. അത് രണ്ടെണ്ണേ വരത്തുള്ളൂ. പിന്നെ വരാൻ സാധ്യതയുള്ളത് ലൃഗനാണെങ്കിലോ ദീർഘമില്ല, ഹ്രസ്വമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചത്? ലൃവർണസ്യ ദീർഘാഭാവ അതവിടെ പറഞ്ഞു. പക്ഷെ അത് തന്നെ വരുന്നില്ല, ഉദാഹരണത്തിൽ വരുന്നില്ല. അതുകൊണ്ട് അതിനെയും അങ്ങ് വിടാം. അതും വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രപരാന്നിടത്ത് ഒരു രേഖം വരുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ കാര്യം വളരെ എളുപ്പമായി. ഋകാരത്തിന് ഗുണമോപവൃത്തിയോ അല്ലെങ്കിൽ അതുപോലെ അണ്ണ് ഗുണമോപവൃത്തിയോ എന്ന് പറയണ്ട, അണ്ണ് വിധിച്ചു കഴിഞ്ഞാൽ അവിടെ രേഖം വരും. അര് ഇര് ഒരു എന്നിങ്ങനെ വരും എന്ന് മനസ്സിലാക്കുന്നത് വളരെ എളുപ്പം. ഇത് മനസ്സിലാക്കാൻ അതിലിനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഉണ്ടോ? സംശയമില്ലെങ്കിൽ മുമ്പോട്ട് പോവാം. കേൾക്കുന്നില്ല. അത് വരുന്നെന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതിന്റെ പൂർവ്വത്തിൽ രണ്ട് സൂത്രങ്ങളുണ്ട്. ഒന്ന് ഷഷ്ടി സ്ഥാനേ യോഗ, മറ്റൊന്ന് സ്ഥാനേ അന്തരതം. അതിൽ സ്ഥാനേ അന്തരതമാന്ന് പറയുന്ന സൂത്രത്തിൽ നിന്ന് സ്ഥാനേ എന്ന് പറയുന്ന ശബ്ദത്തെ ഇങ്ങോട്ട് കൊണ്ടുവരും. സ്ഥാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രസംഗം. പ്രസംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രസക്തമാകുമ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ത് പ്രസക്തമാകുമ്പോൾ? അണ്ണ് പ്രസക്തമാകുമ്പോൾ എവിടെ? ഏതെങ്കിലും ഒരു സ്ഥാനത്ത്. എന്നുവെച്ചാൽ ആദേശം വന്നിട്ടല്ല, പിന്നെയോ? അത് പ്രസക്തമാകുമ്പോൾ, അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അത്? പ്രസക്തമാകുമ്പോൾ വരണം എന്ന് പറഞ്ഞാൽ ആദേശത്തിന് മുമ്പ് തന്നെ. അർത്ഥം എന്ത് കിട്ടും? രപരസൻ ഏവ, രപരമായിട്ട് തന്നെ. എന്നുവെച്ചാൽ എവിടെയാണോ അണ്ണ് പ്രസക്തമാകുന്ന അപ്പോൾ തന്നെ. മനസ്സിലായോ? അത് പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഭാഷയാണ് രപരസൻ. രപരമായിട്ട് തന്നെ എന്ത് ചെയ്യണം? ആദേശം വരണം. എങ്ങനെ? ഏത്? അത് തന്നെ. കാരണം ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ വിധിയെ നമ്മൾ എന്താ പറയുന്നത്? ഇവിടുത്തെ വിധിയെ നമ്മൾ പറയുന്നത് ഒന്നുകിൽ ഗുണം അല്ലെങ്കിൽ വൃദ്ധി. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചതനുസരിച്ച് അല്ലാതെയും വരും. ഋകാരത്തിൻ്റെ സ്ഥാനത്ത് വിധിക്കുന്ന വേറെ ഒരുപാട് വിധികൾ വരും. ഇവിടെ പഠിച്ചത് ഗുണവും വൃദ്ധിയാണ്. ഗുണത്തെയും വൃദ്ധിയും വിധിച്ചു. പക്ഷേ ആ വിധിസൂത്രം ഇവിടെ വന്നപ്പോൾ പരാജയപ്പെട്ടുപോയി. എന്തുകൊണ്ട്? അതിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. സ്ഥാന അന്തരതമാന്ന് പറയുന്ന പരിഭാഷ വന്നിട്ടും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ഇവിടെ അവ്യവസ്ഥ വന്നു. അപ്പോൾ ഒരു വിധി ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു അവ്യവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു വ്യവസ്ഥയെ ഉണ്ടാക്കുന്ന സൂത്രത്തെയാണ് എന്ത് പറയുന്നത്? പരിഭാഷ. അപ്പോൾ ഈ സൂത്രം എന്താ ചെയ്യുന്നത്? അവ്യവസ്ഥ ഉള്ളിടത്ത് വ്യവസ്ഥ ഉണ്ടാക്കുന്നു. എന്ന് പറഞ്ഞു, അതിനൊരു കാര്യം ചെയ്യുക. എന്തായാലും വിധിച്ചു കഴിഞ്ഞല്ലോ. ഇവിടെ അണ്ണിനെ വിധിച്ചു കഴിഞ്ഞു. അണ്ണിൽപ്പെട്ട അകാരത്തെ വിധിച്ചു അല്ലെങ്കിൽ ഗുണത്തെ അല്ലെങ്കിൽ വൃദ്ധിയെ വിധിച്ചു. ഒരു കാര്യം ചെയ്യുക. ഈ ഇവിടെ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു. ആർക്ക്? പണിനിക്കല്ല, സൂത്രത്തിന്, അണ്ണിന്. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവിടെ പോയിരിക്കാൻ പറ്റുന്നില്ല. അതിനൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കുകയാണ് ഉരണ്ടപുര. ഒരു കാര്യം ചെയ്യുക, വിധിച്ച ആകാരത്തോടുകൂടി ഒരു ശബ്ദത്തോടെ ഒട്ടിച്ചു വയ്ക്കുക, അതാ പറയുന്നത് ചേർത്ത് വയ്ക്കുക. ആണ് പറയുന്നത് രവരസൻ, അവിടെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് ചേർത്ത് വച്ചു. അതുകൊണ്ടാണ് പറയുന്നത് അത് അവ്യവസ്ഥയിൽ ഒരു വ്യവസ്ഥയെ നിർദ്ദേശിക്കുകയാണ്. വിധിയാവണമെങ്കിൽ എന്ത് വേണം? അത് സ്വതന്ത്രമായിരിക്കണം. എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് വിധിയെന്ന് പറയാം. എങ്ങനെ? ഇത് അരിനെ വിധിച്ചിരുന്നെങ്കിൽ ഇതിന് അരിനെ വിധിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അകാരത്തെ നേരത്തെ തന്നെ വിധിച്ചു കഴിഞ്ഞു. ആരാ വിധിച്ചത്? ഗുണം അല്ലെങ്കിൽ വൃത്തി വിധിച്ചു കഴിഞ്ഞു. പിന്നെ ഇതിന് ചെയ്യാവുന്നുള്ള എന്താണ്? അവിടെ ഒന്ന് കൂട്ടിച്ചേർക്കുക. എന്ന് വെച്ചാൽ ആശയക്കുഴപ്പം വന്നപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി സഹായിച്ചു. അവ്യവസ്ഥ യാം വ്യവസ്ഥ ആപാദകം. അങ്ങനെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? ഇതിനെ പറയുന്നത് ഇത് പരിഭാഷയാണ്. അതുകൊണ്ട് ഉരണ്ടപുര എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്ക് തോന്നും എന്താണ്? അവിടെ രേഖത്തെ വിധിച്ചിരിക്കുകയല്ലേ എന്ന് തോന്നും. രേഖത്തെ സ്വതന്ത്രമായി വിധിച്ചെങ്കിൽ ശരി, ഇതിനെ ഒരു പൂർണ്ണമായ വിധിയായിട്ടെടുക്കാം. പക്ഷെ അതിന് പറ്റത്തില്ല. ഒരാൾ വിധിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ചേർന്നിട്ടാണ്. ഏതുപോലെ പണ്ടൊരു മുതല ഒരു ആനയെ പിടിച്ച്, അപ്പം മുതലയുടെ വാലിലൊരു ഈച്ച ഇരുന്നു. അപ്പം ഈച്ച പറഞ്ഞു, ഞാനും മുതലേ അമ്മാച്ചനും കൂടെ ഒരു ആനയെ പിടിച്ചെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ ഇവിടെ. അപ്പം അതിന് വിധിയായിട്ട് എടുക്കാൻ ഒക്കത്തില്ല. അതുകൂടെ സഹായിച്ചു, അത്രയേ ഉള്ളൂ ഇത്. അതുകൊണ്ട് ഇതിനെ എന്തു പറയുന്നു? പരിഭാഷ എന്ന് പറയുന്നു. പിന്നെന്താണ്? അപ്പോൾ ഈ ഇത് മനസ്സിലാക്കുക. പൂർവത്തിൽ നിന്ന് സ്ഥാനം എന്ന് പറയുന്ന രണ്ട് സ്ഥാനം വരുന്നുണ്ട്. ഇവിടെ ഋവിന്റെ സ്ഥാനത്തുനിന്ന് കിട്ടുന്നത് ഷഷ്ടി സ്ഥാന യോഗ എന്ന് പറയുന്നതിൻ്റെ സ്ഥാനം അതിനെ അനുവർത്തിക്കുന്നുണ്ട്. രവരസൻ എന്ന് പറയുന്നത് പ്രസംഗം എന്നുള്ള അർത്ഥം കാണിക്കാൻ വേണ്ടി, അത് പ്രസക്തമാകുമ്പോൾ അത് സ്ഥാനാന്തരമേ സ്ഥാനം. അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു അർത്ഥം വരുന്നത്. അതുകൊണ്ട് പറയുന്നു അത് ചെയ്തേ ചെയ്യാവൂ എന്ന് വരുന്നത് അതുകൊണ്ടാണ്. അതിൻ്റെ പ്രസക്തിയിൽ ചെയ്യണം. പിന്നെന്താണ്? കേട്ടില്ല. പിതുഹു, അത് മനസ്സിലാവില്ല. അത് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ലൺ മധ്യേത് ഇത്സഞ്ജക എന്ന് പറയുന്ന അവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കും പോലെ ഇരിക്കും. അവിടെ വേറെ സൂത്രങ്ങൾ പ്രവർത്തിക്കും. രാക്ഷസ്യ സകാരം ലഭിക്കും, പിന്നെ രേപത്തിന് വിസർഗം വരുന്ന പ്രക്രിയ വേറെയാണ് അവിടെ. അവിടെ അവിടെ ഞാൻ ഉദാഹരണം പറഞ്ഞ എന്താണ്? വൃതൗത്ത് എന്ന് പറഞ്ഞൊരു സൂത്രം നമ്മൾ ഇനി പഠിക്കും. ആ പ്രകാരം അവിടെ ഉകാരം വന്നപ്പോൾ രേപം വന്നു, ഋവിന് ഉകാരം വന്ന് രേപം വന്ന് സകാരം ലഭിച്ച് വിസർഗം വന്ന് പിതുഹു എന്ന് വരും. ആ പ്രക്രിയ അവിടെ പഠിച്ചാലേ മനസ്സിലാവും. അത് ഇപ്പോൾ അതൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, അങ്ങനെയും വരാം എന്നുള്ളത്. പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ നമ്മൾ വിടുക, മനസ്സിലാക്കി പോവുക ആവശ്യമുള്ളത്. എല്ലാം പൂർണ്ണമായും മനസ്സിലാക്കി പോകാൻ പറ്റത്തില്ല. കാരണം പാണിനിയുടെ സൂത്രം എന്ന് പറയുന്നത് എല്ലാം ഒരു ചങ്ങലക്കണ്ണി പോലെ പരസ്പരം കൊരുത്ത് കിടക്കുകയാണ് എന്ന് പ്രക്രിയയ്ക്ക് വേണ്ടി കുറേ സൂത്രങ്ങൾ എടുത്തിട്ട് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. അത് ഇപ്പം അഷ്ടാധ്യായി ക്രമത്തിൽ പഠിച്ചാലും ഉണ്ട് ഈ പ്രയാസം. ഒന്നാമത്തെ സൂത്രം നമ്മൾ പഠിക്കുമ്പം അതിന് അങ്ങ് പത്താമത്തെ സൂത്രമോ എട്ടാം അധ്യായത്തിലെ ഒരു സൂത്രവും കൂടെ അവിടെ മനസ്സിലാക്കേണ്ടി വരും. ശിഷ്യത്